行。ദ്രുക് ശബ്ദം, ദ്രുക് ദ്രുക് ദ്രുട് ദ്രുട് ദ്രുഹൗ. ദ്രുഹ് വാ ദ്രുഹ മുഹ ശ്നുഹ ശ്നിഹ യേഷാം വസ്യ വാഗ്ഹോ ജലി പദാന്തേ ച. ധ്രുക് ധ്രുഗ് ധ്രുട് ധ്രുട് ധ്രുഹോ ധ്രുഹ ധ്രുഭ്യാം ധ്രുഭ്യാം ധ്രുക്ഷു ധ്രുട്സു ധ്രുട്സു ഏവം മുക്ക് മുഗ് ഇത്യാദി. ഓ ദ്രുഹ ശബ്ദം മുമ്പത്തെ ധുക്. അപ്പൊ ദ്രുഹ് എന്നിരിക്കുന്നു, കിബന്ധമാണ് ദ്രുഹ് സു ഇത്യത്ര ഹന്യഭ്യുദീർഘാത് സുദിശ്യവർത്തമനേന ഹനിലോപേ ദ്രുഹ് ഇത്യത്ര ദാദേർധാതോർ ഗ ഇതി ഖകാരേ കൃതേ ജലി പദാന്തേ ജഗദിസേ ദാദേ ധാതുവസ്യ ഇത്യനേന ഹകാരസ്യ ഖകാരേ കൃതേ ഏകാചോ ബസോ ഭഷ് ജഷന്തസ്യ ധൂഹോ ഇത്യനേന ധാത്വവയവസ്യ ദകാരസ്യ ധകാരേ കൃതേ ധുക് ഇതി ജാതേ ജസ്ത്വേ ചർത്വേ ച ധുക്. ദകാരസ്യ ഭഷ് ഭാവേ ആദിമ ദകാരസ്യ ധകാരഹ ഹകാരസ്യ ഘക്ത്വേ അന്തിമ ഹകാരസ്യ ഖകാരഹ തസ്യ ജസ്ത്വേ ചർത്വേ ച ക് ഗ് ഇതി ധുക് ധുക് ഇതി രൂപദ്വയം ദുഹോ ദുഹഃ ദുഹം ദുഹോ ദുഹഃ ദുഹാ ദുഃഭ്യാം ഇത്യത്ര ദുഃ ഭ്യാം ഇതി സ്ഥിതേ ദാദേർധാതുർ ഖഃ ഇത്യനേന ദുഃ ഇത്യസ്യ ദകാരാദിത്വാ ഹകാരസ്യ ഘകാരാദേശേ കൃതേ ഏകാചോ ബസോ ഭഷ് ജഷന്തസ്യ സ്തുഹോ ഇത്യനേന ഏകാചഃ ധാത്വവയവസ്യ ദുഹ ഇത്യസ്യ വ്യപതേശിവദ്ഭാവേന ഏകാച ധാത്വവയവത്വാത് തസ്യ ആദിമ ദകാരസ്യ ഭഷ് ഭാവേ ധുക് സിദ്ധ്യതി ദുഭ്യം ദുഃഭി ദുഹേ ദുഹ ദുഭ്യ ദുഹേ ദുഃഭ്യം ദുഭ്യ ദുഹ ദുഃഭ്യം ദുഭ്യ ദുഹ ദുഹോ ദുഹാം ദുഹി ദുഹോ ദുഹുസു ഇത്യത്രാപി ഹകാരസ്യ ദാദേർ ധാതുർ ഘ ഇത്യനേന ഘകാരേ ആദിമതകാരസ്യേകാചോഭ്യസന്തസ്യസ്തുഹോത്തിനേനഭഷ്ഭാവേ ചേ ധകാരേജാതിരിചയിത്തിനേന ജസ്തേ ചർത്തി ജലാഞ്ജസ്സു അന്തേത്തിനേന ജസ്തി ഖരിജൈത്യനേന ചർത്തി ധൂക്സു ഇതി ജാതേ സകാരസ്യ ആദേശപ്രത്യയോ ഇത്യനേന ഷകാരേ കർദേ ദുക്സു ഇതി സിദ്ധ്യതി. ദുഹ് വാ ദുഹ ദ്രുഹ മുഹാഷ്ണുഹാഷ്ണിഹ ദ്രുഹ ദ്രുഹ വൈചിത്യെ ദ്രോഹിക്കുക എന്നുള്ള അർത്ഥം. ദ്രുഹ വൈചിത്യെ ധാതു അല്ല ദ്രുഹ ജിഖാംസായ ദ്രുഹ ജിഖാംസായ ഹിംസിക്കുക എന്നുള്ള അർത്ഥം. മുഹ വൈചിത്യ മോഹിക്കുക എന്നുള്ള അർത്ഥം. ദ്രുഹ ജിഖാംസ ഹിംസ ഹിംസിക്കുക എന്നുള്ള അർത്ഥത്തിൽ ദ്രുഹ മുഹ ധാതുവിന് മോഹം വൈചിത്യം മോഹം. ഷ്ണുഹ ഉദ്ഗിരണേ വമനം വമിറ്റിംഗ് ഷ്ണുഹ സ്നുഹ്യതി വമിറ്റ് ചെയ്യുന്നു. ഷ്ണിഹ പ്രീതവും സ്നേഹ്യതി സ്നേഹിക്കുന്നു സ്നേഹം. ഇത്രയും ധാതുക്കളാണ് ദ്രുഹ ജിഖാംസായ മുഹ വൈചിത്യേ ഷ്ണുഹ ഉദ്ഗിരണേ ഷ്ണിഹ പ്രീതവും. ഈ നാല് ധാതുക്കൾക്കും ഇത് കിബന്ധമാണ്. കിപ്പ് വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? ഹസ്യ വാഗ് വികല്പമായിട്ട് ഹകാരത്തിന് ഖകാരം വരുന്നു. ഇതിന് ദ്രുഹ് എന്ന് പറയുന്നത് ദകാരാദി ധാതുവാണ്. അതിന് ധാതുവിൽ ധാതുർ ഖപ്രകാരം അന്തിമ ഹകാരത്തിന് ഖകാരം വരാം. പക്ഷെ ഈ സൂത്രം എന്ത് ചെയ്തു? അതിനെ വികല്പമാക്കി. മുഹ് ഷ്ണുഹ് ഷ്ണിഹ് ഈ മൂന്ന് ധാതുക്കൾക്കും എന്താ വരേണ്ടത്? ത്വം വരാം. പക്ഷെ വികല്പമായിട്ട് എന്ത് ചെയ്തു? ഖകാരത്തെ വിധിച്ചു. ആദ്യത്തെ ദ്രുഹ ധാതുവിനും ഹോഠ വരാം. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ടാണ് എന്ത് വരുന്നത്? ധാതേർ ധാതു ഖ വരുന്നു. പിന്നെ ദ്രുഹ ധാതുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ദ്രുഹ് ഹോഠ വന്നു കഴിഞ്ഞാൽ ജഷന്തമാവും. ഏകാച്ചാണ് ബസ്സിന് ഭക്ഷണം വരും. അപ്പൊ ഈ സൂത്രത്തിന് വാദ്രുഹം മുഹഷ്ണുഹഷ്ണിഹം പ്രകാരം ഒന്നുകിൽ ഹകാരത്തിന് ഖകാരം വരും, വന്നില്ലെങ്കിൽ ഹോഠ പ്രകാരം ഠകാരം വരും. രണ്ട് രൂപം വരും. രണ്ട് രൂപം വന്നു കഴിഞ്ഞാൽ രണ്ടിടത്തും ജസ്തുവും ചർത്തവും വികല്പമായിട്ട് വരും. ഖത്വം വരുന്ന പക്ഷത്തിലും ധത്വം വരുന്ന പക്ഷത്തിലും ജസ്തവും ചർത്തവും വികല്പമായിട്ട് വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ധ്രുക് ധ്രുക്. ഇവിടെ എന്താണ് ആദ്യം ദ്രുഹ എന്നിരുന്നു. വാ ദ്രുഹ മുഹാഷ്ണുഹാഷ്ണിഹാം പ്രകാരം ഖത്വം വന്നു. ഖായായി ഹകാരം. പൂർവത്തിലെ ധകാരത്തിന് എന്ത് വരുന്നു? ഏകാച്ചോ ബെശോ ബെഷ് ജഷന്തസ്യ സ്തുഹ പ്രകാരം ധകാരം. അവസാനത്തെ ഖകാരത്തിന് ജസ്തും ചർത്തും വന്നപ്പോൾ രണ്ട് രൂപം ധ്രുക് ധ്രുക്. ഇത് വരാത്ത പക്ഷത്തിൽ എന്തുവരുന്നു? ദ്രുഹ എന്നിരിക്കുമ്പോൾ ഹോഠ വന്നു. ധത്വം വന്നു കഴിഞ്ഞാൽ ഉടനെ സൂത്രം വരും. ഏകാച്ചോ ബെസോ ബെഷ് ജഷന്തസ്യ സ്തുഹോ പ്രകാരം ധകാരത്തിന് ധകാരം വരും. എന്താവും? ധ്രുക് എന്നാവും. ധ്രുക് ഖകാരത്തിന് ജസ്തും വന്ന് ചർത്തവും വരുമ്പോൾ ലഹോഠ വരുമ്പോ ജസ്തും വന്ന് ചർത്തും വരുമ്പോ ധ്രുട് ധ്രുട്. അജാതിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ദ്രുഹവും ദ്രുഹ സംബോധനയിൽ ഇതുപോലെ തന്നെ സുലോഭിക്കുന്നു, പദാന്തമാകുന്നു. പദാന്തമാകുമ്പോഴത്തേക്ക് വികല്പമായിട്ട് ഖത്വം വരുന്നു, ഠത്വം വരുന്നു, ഏകാചോ ബസ്യോ ബഷ് ജഷന്ത സ്യസ്തോഹോ വരുന്നു, ജസ്തും വരുന്നു, ചർത്തും വരുന്നു. ഇതെല്ലാം പ്രഥമ ഏകോപനം പോലെ തന്നെ വരും സമ്പുദ്ധിയിൽ. ഇപ്പോ ഹേ ധുക് ധ്രുക് ധ്രുട് ധ്രുട് ദ്രുഹോ ദ്രുഹ ദ്രുഹം ദ്രുഹോ ദ്രുഹ, അവിടെ ഒന്നും ചെയ്യാനില്ല. ദ്രുഹ അവിടെ എന്തോരും രണ്ട് രൂപം വരും. ഒന്ന് വാ ദ്രുഹ മുഹഷ്ണുഹ സ്നിഹാം പ്രകാരം ഖത്വം വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഏത് സൂത്രം വരും അവിടെ? ഏകാച്ചോ ബസ്യോ ബസ്യോ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും സൂത്രം? ജലാം ജസോ അന്തേ, ജലാം ജസോ അന്തേ പദാന്തമാണ് ഈ സൂത്രപ്രകാരം പദസഞ്ജ വരുന്നത്. സ്വാദിഷ്ടാണേ പദസഞ്ജ ഒന്ന് കൊണ്ടുവരുന്നു. ഗാവുന്നു ഖകാരത്തിന് ഗകാരമെന്ന് ദൃഭ്യാം. പക്ഷേ ഖത്വം വികല്പമാണ്, അത് വരാതിരിക്കുന്ന പക്ഷത്തിൽ എന്തുവരും? ഹോഢ വന്നു. ഏകാച്ചോ ബസോ ബഷ് ജഷന്ത ദോഹോ ആദ്യത്തെ ധകാരത്തിന് ധകാരം വന്നു. ജലാഞ്ജസു അന്തേ പ്രകാരം ഡകാരം വന്നിട്ട് ദൃഢ്യാം ദൃഢ്യ ദ്രുഹ ദ്രുഹ ഓഹോ ദ്രുഹാം ദ്രുഹി ദ്രുഹോഹോ ദ്രുഹ് സൂന്നിരിക്കുമ്പോൾ വീണ്ടും പഴയതുപോലെ ആദ്യം എന്തോരും വാ ദ്രുഹ മുഹ സ്നുഹ സ്നിഹാം പദാന്തമാണ്, ഖത്വം വന്നു. ഏകാച്ചോ ബസോ ബസ് ജഷന്തസ്യ ദോഹോ പ്രകാരം എന്തോരും ഖത്വം വരുന്നു. ദ്രുഹ് സൂന്നിരിക്കുന്നു, അവിടെ എന്തോരും എന്തുവരുന്നു എന്തുവരുന്നു ജസ്തവും വന്നാൽ പിന്നെ എന്തുവരും? ചർത്തവും വന്നു കഴിഞ്ഞാൽ സകാരത്തിന് ഷത്വം വരുമ്പോൾ ദ്രുക്ഷു. ഇത് വരാത്ത പക്ഷത്തിൽ ദ്രുഹ് സൂന്നിരിക്കുമ്പോൾ അകാരത്തിന് എന്തുവരുന്നു? ഹോ ഠത്വം വന്നു. പൂർവ്വത്തിൽ എന്തുവരുന്നു? ഏകാച്ചോ ബസോ ബഷ് ജഷന്ത്യസ്യ ദോഹോ എന്തോന്നു ഖത്വം വന്നു. ദ്രു ഠ സൂന്നിരിക്കുമ്പോൾ എന്തോരും? ജലാഞ്ജസു അന്തേ പ്രകാരം ജസ്തു വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? ദ്രു ഡ് സൂന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ഡഹസി ധുട്ടു വന്നു. ഡഹസി ധുട്ടു വന്നു കഴിഞ്ഞപ്പോൾ എന്തായത്? ദ്രു ഡ് ഡ് പിന്നെ ധ സൂന്നിരിക്കുന്നിടത്ത് എന്തോരും? ഖരിച്ച ചർത്തും വന്നു. ഖരിച്ച ചർത്തും വന്ന് ധകാരം ധുട്ടിന്റെ ധകാരം എന്തായി മാറി? ധകാരമായി. പൂർവ്വത്തിൽ എന്തിരിക്കുന്നു? ഡകാരം. അതിനെന്തുവരും? വീണ്ടും ചർത്തും വരും. ഇപ്പൊ എന്തുവരും? വരുന്നു ദ്രുട്ട് തേസു. അതായത് ധുട്ടിലെ ധകാരം സകാരത്തിന് മുമ്പിൽ വന്നത് അതിന് ഖരിജപ്രകാരം ചേർത്തുമെന്ന് തകാരമായി. അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന ഡകാരമാണ് അത് ഠകാരത്തിന് ജസ്തും വന്നാണ്. ഠകാരത്തിന് ഹോഠ പ്രകാരം വന്ന ഠകാരത്തിന് ജസ്തും വന്ന ഡകാരം അത് പരത്തിൽ തകാരമിരിക്കുമ്പോൾ അതിനു എന്തോരും? ചർത്തും വന്ന് ടകാരമായി ധ്രൂട്ട് തൂസു എന്ന് പറഞ്ഞു. ഡഹസിദ്ധുട്ട് വികല്പമാണ്. അത് വരാത്ത പക്ഷത്തിൽ ദ്രൂഢ് സുന്നിരിക്കുമ്പം ജസ്തും വന്നു ചർത്തും വന്നു സുന്നു. ഇവിടെ ദ്രൂട്ട് സു എന്നിരിക്കുമ്പം ചയോഹോ ദ്വിതീയ ശരി പുഷ്കര സാധേരി വാച്യം വരാം. ചയ്യപ്പെടുന്നതാണ് ചാട്ട താവ് കാപ്പായിപ്പെടുന്നതാണ് ടകാരം. അതിന് ദിതി വരണം ഠാഠ എപ്പോ ശരി ശരിയിലെ സകാരം പരമിരിക്കുന്നു. ഇപ്പോ ചയോഹോ ദ്വിതീയ ശരി പുഷ്കര സാദേഹേ വന്നൂടെ. വരുമോ വരത്തില്ലേ? ചയോഹോ ദ്വിതീയ ശരി പുഷ്കര സാദേഹി വാച്യം വരാമോ? അസിദ്ധ കണ്ടത്തിൽ ഏത് ഏതിന് അസിദ്ധം എന്നങ്ങനെ മനസ്സിലാക്കി അത് തന്നെ. അപ്പൊ നോക്കിയോ പിന്നെ എങ്ങനെ പറഞ്ഞു? ഊഹം ശരിയാണ്. ഇനി നോക്കിയാ മതി. ഊഹം ശരിയാണ്, പൂർവോത്തര അസിദ്ധം. പൂർവോത്രാസിദ്ധം വരുന്നു. ചയുഹോ ദ്വിതീയ ശരി എന്ന് പറയുന്നത് ഇവിടെ ജസ്തുത്തെ സംബന്ധിച്ച് അത് അസിദ്ധമാണ്. അതിന് ചൈ ഇവിടെ ഇരിക്കുന്ന എന്താണ്? ഇവിടെ ട്ട് ട് എന്ന് പറയുന്ന ഇങ്ങനെ ചർത്തും. ചയോഹോ തിരിയ എന്ന് പറയുന്നതിന് ഈ ചർത്തും അസിദ്ധമാണ്. അത് നോക്കുമ്പോൾ ഇവിടെ ചയ്യല്ല. ചയോഹോ തിരിയ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ചൈ വേണം. ചൈയൂടെ വരണമെങ്കിൽ എന്ത് വേണം? ദ്രുട്ട് സു എന്ന് പറയുന്നിടത്ത് ചൈ കിട്ടണമെങ്കിൽ എന്ത് വേണം? ചൈ വേണമെങ്കിൽ അത് അസിദ്ധമാണ്. അതുകൊണ്ട് വരുന്നില്ല. ഇതിന്റെ എല്ലാ രൂപങ്ങളും ഇതുപോലെ തന്നെയാണ്. അടുത്തു വരുന്നത് മുഹ്. മുഹുവൈചിത്യെ മോഹിക്കുക. മുഹ്യതി ഇതി മുഹ്, ദ്രുഹ്യതി ഇതി ദ്രുക്. ഇതെല്ലാം കർത്തരിക്കിപ്പാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവൻ, ആ ക്രിയ ചെയ്യുന്നവൻ എന്നർത്ഥം കിട്ടും. ചെയ്യുന്ന കർത്താവിനെ കാണിക്കാനാണ്. ദ്രോഹിക്കുന്നവനാണ് ആര്? ദ്രുക്. മോഹിക്കുന്നവനാണ് ആര്? മുഹ്. അവിടെ മുഹ് സൂന്നിരിക്കുന്നു. ഹൽഭ്യോ ദീർഘാസുദിശ്യവൃത്തം ഹൽ സുലോപിച്ചു പോയി. മുഹിനിവിടെ ഹോഠ പ്രകാരം ഠ വരേണ്ടാണ്. പക്ഷെ എന്തുവരും? വാദ്രുഹ മുഹ ഷ്ണുഹ ഷ്ണിഹ എന്തുവരും? ഖ വരും. ഖ വന്നു കഴിഞ്ഞാൽ ഖ ഇരിക്കുന്നു. ഇവിടെ ഏകാച്ചോ ബേശോ ബേഷ് ജിഷന്തോഹോ വരുമോ? എന്തുകൊണ്ട്? തത്വമായി ദകാരം വേണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദകാരം വേണമെന്ന് ബസ് അതില്ല. ബാക്കിയെല്ലാം ഉണ്ട്. ദത്വമായ ഏകാച് അതുണ്ട്. പക്ഷെ ബസ് ഇല്ല, ബഷ് വരുന്നില്ല. ഹകാരത്തിന് ദ്രുഹ മുഹോഷ്ണുഹ ഖ വന്നു. ഖ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തുവരും? ജസ്തുവ ചർത്തും വരുമ്പോ മുഗ് എന്ന് പറഞ്ഞു. വരാത്ത പക്ഷത്തിലോ ഹോഠ എന്നുവരും. ഇത് വരാത്ത പക്ഷത്തിൽ ജസ്തു ചർത്തും വരുമ്പോ മുഡ് മുട്ട് എന്ന് വരും. രണ്ടു രൂപം വരും. സംബോധന അതുപോലെ തന്നെ മുഖോ മുഹ മുഖം മുഖോ മുഹ മുഹ മുഖഭ്യാം നിരിക്കുന്നു. ആദ്യം എന്തുവരും? വാ ദ്രുഹ മുഹ ഷ്ണുഹ ഷ്ണിഹ ഭാവെന്ന് കഴിഞ്ഞാൽ എന്തുവരും? ജസ്തു മുഖഭ്യാം. ഖവരാത്ത വശത്തിൽ ഹോഠ ജസ്തു മുഡുഭ്യാം മുഖഭി മുഡുഭി മുഹ ുംഹസൂന്നിരിക്കുമ്പോഴോ വാദ്രുഹ മുഹഷ്ണുഹിഹ വന്നുവരുന്നു. അന്ന് വന്നിട്ട് വന്നുവരുന്നു. വരാത്ത പക്ഷത്തിൽ അത് ജസ്തും വരും, ജസ്തും വരുന്നു, ചത്തും വരുന്നു, മുട്ടുസൂന്നിരിക്കുന്നു, ഷത്തും വന്നു, മുക്ഷും. ഇനി ഓഢ വരുന്ന പക്ഷത്തിൽ ജസ്തും വന്ന, ജസ്തും വന്നു കഴിഞ്ഞാൽ ഡഹസി, ധുട്ട് വന്നു കഴിഞ്ഞാൽ ധകാരത്തിന് ചത്തും വന്ന്, തകാരം പൂർവ്വത്തിലെ ഡകാരത്തിന് ചത്തും വന്ന്, ടകാരം മുട്ട് തെസു വരാത്ത പക്ഷത്തിൽ എങ്ങനെ വരും? മുട്സു, മുട്സു, മുട്ട് തെസു അല്ലെങ്കിൽ മുട്ടുസു. അടുത്തേതാണ് ഷ്ണുഹ്. ഷ്ണുഹ് ഉദ്ഗിരണേ ശ്നുഹ്യതി, വമനം ചെയ്യുന്നു, ചെയ്യുന്നവൻ. ഇവിടെ ഷ്ണുഹ് എന്ന് പറയുന്ന ധാതുവിന്റെ ഷകാരത്തിന് സകാരം ഇരിക്കുന്നു. അടുത്ത സൂത്രം ധാത്വാദേഹേ ഷഹസഹ. സ്പഷ്ടമാണ്, എല്ലായിടത്തും ധാതുവിന്റെ ആദിയിൽ നിച്ച തുടക്കത്തിൽ ഉള്ള ഷകാരത്തിന് സകാരം വരും. തുടക്കത്തിൽ, മധ്യത്തിലൊന്നുമല്ല. എവിടെയും വരത്തില്ല. ഒരു ധാതുവാണെങ്കിൽ, ധാതുപാഠത്തിലെ ധാതുക്കളിലെല്ലാം പല ധാതുക്കളിലും ആദ്യ ഷകാരമായിരിക്കും. പക്ഷെ നമ്മൾ പ്രക്രിയയിലേക്ക് വരുമ്പോൾ എന്തുവരും? ഷകാരത്തിന് സകാരം വരും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? സ്നുഹ് എന്നാണ്. ഷ്ണുഹ് ഷകാരത്തിന് സകാരം വന്നു കഴിഞ്ഞാൽ അടുത്ത പരിഭാഷ ഇവിടെ പ്രവർത്തിക്കുക എന്താണ്? നിമിത്താപായ നൈമിത്തികസ്യപ്യപായ, നിമിത്താപായ നൈമിത്തികസ്യപ്യപായ. നിമിത്താത് ജാതം നൈമിത്തികം, ഒരു നിമിത്തം കൊണ്ട് ഉണ്ടാകുന്നതാണ്. എന്തിന് നൈമിത്തികം എന്ന് പറയുന്നത്? അതായത് ഷ്ണുഹന്നിരിക്കുന്നിടത്ത് ഷകാരത്തിന്റെ പരത്തിൽ ഇരുന്ന നകാരത്തിന് രഷാഭ്യാനോണ സമാനപദേ പ്രകാരം നകാരത്തിന് നകാരം വന്നു. ഇപ്പൊ ഷകാരത്തിന് പരത്തിലിരിക്കുന്ന നകാരത്തിനും നകാരം വന്നു. പൂർത്തി ഷകാരുന്നുണ്ട്. ഇപ്പൊ പരത്തിൽ വന്ന നകാരത്തിന് നിമിത്തം എന്താണ്? പൂർവത്തിലെ ഷകാരം. ആ നിമിത്തത്തിന് അപായം, നാശം സംഭവിച്ചു കഴിഞ്ഞാൽ നൈമിത്തികമായത് പൂർവസ്ഥിതിയിലേക്ക് പോകും. മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ പോകും. അതാണ് നൈമിത്തിക അപായം എന്ന് പറയുന്നു. എന്നിരുന്നു ആദ്യത്തെ ഷകാരത്തിന് സകാരം വിധിച്ചു കഴിഞ്ഞപ്പോൾ നിമിത്തം പോയി. ഏതിന്റെ നിമിത്തം? നകാരത്തിന്റെ നിമിത്തം. അപ്പൊ അതിന്റെ പൂർവസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? നകാരം. അപ്പൊ ഷ്ണു എന്ന് പറയുന്നത് എന്താവും? സ്നുഹ്. അതാണ് നിമിത്താപായ നൈമിത്തികസ്യപ്യപായ എന്ന് പറയുന്നു. സർവത്ര അങ്ങനെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുമ്പല്ലേ, അല്ലേ? ഇപ്പൊ പഠിച്ചു. സ്നുഹ്, സ്നുഹ് നായി കിബന്ധമാണ്, പ്രാതിപതികമായി. സ്നുഹ് സുനുർഹലിംഗാഭ്യർവൃത്തങ്ങൾ സുലഭിച്ചു. ഈ അപ്പയ സൂത്രം വരും. ബാദ്രുഹ മുഹ സ്നുഹ സ്നിഹാം ഖത്വം വിധിച്ചു. പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ വികല്പമായി ഖത്വം വിധിച്ചു. അന്യ ജസ്തു ചർത്തും വന്നു. സ്നുക്ക് സ്നുക്ക് അങ്ങനെ വരും. വരാത്ത വർഷത്തിൽ ഓഠ വന്നു. ഓഠ വന്നിട്ട് അതിന് ജസ്തുവും ചർത്തവും വരുമ്പം സ്നോട് സ്നോട്ട് അങ്ങനെ വരും. അവിടെ ജസ്ത്വത്തിന്റെ രൂപമാണ് ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ ചെറുപ്പം. ഇവിടെ തിരിച്ചാ കൊടുത്തിരിക്കും. ബാക്കിയുള്ള രൂപങ്ങളെല്ലാം സ്നേഹോ സ്നേഹ സ്നേഹം സ്നേഹോ സ്നേഹ സ്നേഹ രണ്ട് രൂപം വരും. എങ്ങനെ? സ്നേഹഭ്യാം സ്നേഹഭ്യാം സ്നേഹബിഹി സ്നേഹബിഹി സ്നേഹ സ്നേഹഭ്യാം സ്നേഹഭ്യാം സ്നേഹ സ്നേഹഭ്യഃ സ്നേഹ സ്നേഹോ സ്നേഹാ സ്നേഹ സ്നേഹോ സ്നേഹ സ്വപ്പന്നിരിക്കുമ്പോൾ ആദ്യം എന്തുവരും? ഖത്വം വന്നു, ജസ്ത്വം വന്നു, ചർത്വം വന്നു, സ്നുക്ഷു. സകാരത്തിന് ഷകാരം വരുമ്പോൾ സ്നുക്ഷു. കായും ഷായും കൂടെ കൂടി ചേർന്നിട്ടാണ് ഏത് വരുന്ന? ക്ഷ സ്നുക്ഷു. ഇത് വരാത്ത പക്ഷത്തിൽ ജസ്ത്വം വന്നു, ഡസിദ്ധുട്ട്. ആദ്യം പരത്തിന് ചേർത്തും പിന്നെ പൂർവ്വത്തിന് ചേർത്തും വന്നവരും സ്നോട്ട് തേസു. വരാത്ത വശം സ്നോട്ട് ഡസിദ്ധുട്ട്, വരാത്ത വശം സ്നോ ഡ സു. അങ്ങനെ വരുന്നു. അടുത്ത ഏതാണ് വരുന്നത്? സ്നിഹ്. പ്രീതവ് സ്നേഹം. സ്നിഹ്യതി വിസ്നിഹ്, സ്നേഹിക്കുന്നവൻ എന്നർത്ഥം. കർത്തരിയാണ് പ്രത്യയം. അതുകൊണ്ട് അവിടെ എന്ത് വരുന്നു? ധാത്വ അദേഹേ ഷഹ സഹ സ്നിഹ് ആണ്. അങ്ങനെ നിമിത്താപായ നൈമിത്യോസ്യപ്യപായ. ഇപ്പം എന്ത് വരുന്നു? സ്നേഹ സ്നേഹിച്ചു, സ്നേഹിച്ചു, ലോഭിച്ചു, ഖത്വം വന്നു, ജസ്ത്വം വന്നു, ചർത്വം വന്നപ്പോൾ എന്തായി? സ്നേഹ് സ്നേഹ്. പിന്നെ വികല്പമായി ഠത്വം വരുമ്പോൾ സ്നേഹ് സ്നേഹ്. സ്നേഹവും സ്നേഹ സ്നേഹം സ്നേഹവും സ്നേഹ സ്നേഹ സ്നേഹിഭ്യാം സ്നേഹഭ്യാം സ്നേഹഭീ സ്നേഹഭീ സ്നേഹ സ്നേഹോ സ്നേഹ സ്നേഹഭ്യാം സ്നേഹഭ്യാം സ്നേഹഭ്യഃ സ്നേഹഭ്യഃ സ്നേഹ സ്നേഹോ സ്നേഹ സ്നേഹി സ്നേഹോ സ്നേഹസു എന്നിരിക്കുന്നിടത്ത് ആദ്യം ഖത്വം വരുന്ന പക്ഷത്തിൽ സ്നേഹു. അല്ലാത്ത പക്ഷത്തിലോ സ്നേഹു സ്നേഹു. ജസ്ത്വം ചർത്വം അങ്ങനെയല്ലേ വരുന്നത്? ചർത്വത്തിന്റെ അപവാദമായിട്ട് ജസ്ത്വത്തെ സ്വീകരിക്കും. അപ്പൊ ആദ്യം ജസ്ത്വം വരും, പിന്നെ ചർത്വം. അങ്ങനെ സ്വീകരിക്കുന്നു. അത് ചർത്വം വികല്പം തന്നെ. അപവാദം ആദ്യം വരും, പിന്നെ വികല്പമായിട്ട് മറ്റത് വരും. അതിന് രണ്ടു പക്ഷമുണ്ട്. സിദ്ധാന്തമതി കൊടുത്തിരിക്കുന്നത് ജസ്തു ചർത്വം. ആദ്യം ജസ്തും വരണം, പിന്നെ ചർത്വം വരണമെന്ന്. ചില വൈയാകരണന്മാർ പറയുന്ന ആദ്യം വികല്പം വരണം, സിദ്ധാന്തമതി അനുസരിച്ച് ജസ്തുവും ചർത്വവും വരണം. വരാം, വികല്പമായിട്ട് വരാം. എവിടെയാണോ ജസ്തു വന്നത്, ചർത്വത്തിന്റെ നിമിത്തം നോക്കുമ്പോൾ അതിന് പ്രവർത്തിക്കാം. അപവാദമായതുകൊണ്ട് ആദ്യം പ്രവർത്തിച്ചു, വികല്പമായിട്ട് മറ്റേതിന് വീണ്ടും പ്രവർത്തിക്കാം. വികല്പമല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോ ഇതുവരെ പഠിച്ച ഇതിന്റെ രൂപങ്ങളൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും കേൾക്കാൻ എന്നൊന്ന് നോക്കട്ടെ. ലെട്ട് മുതൽ രൂപങ്ങൾ, ലെട്ട് മുതലുള്ള എല്ലാ രൂപം, ഇതുവരെ പഠിച്ച എല്ലാ രൂപം. ഈ അത് ആദ്യമാ പറയേണ്ടത്, ഇതി നോക്കിയല്ലേ പറയേണ്ടത്. ഇതി നോക്കി പറയുന്നുണ്ടാ അത് വരുന്നത്. ഇത് നോക്കി ആർക്കാ പറയാൻ വയ്യാത്ത? അടുത്ത് ഏതാണ്? ആദ്യവും അവസാനവും വ്യക്തമാവുന്നില്ല. പ്രഥമക്ഷ ഏകവചനം പറയുമ്പോഴും സപ്തമി ബഹുവചനം പറയുമ്പോഴും ബാക്കിയെല്ലാം വ്യക്തമാണ്. അടുത്ത ഏതാണ്? ചിലർ ഒന്ന് പറയും, ചിലർ രണ്ട്, ചിലർ മൂന്ന്, നാലും പറയുന്നവർ ചുരുക്കമാണ്. അതെന്താ? നാല് രൂപം ഉണ്ടല്ലേ അവിടെ, മൂന്ന് രൂപം, മൂന്നും പറയണമല്ലോ. അടുത്ത് അടുത്തത് സ്നേഹ ധാതുവിന് ഒരു പ്രത്യേകതയുണ്ട്. സ്നിഹ ധാതു സ്നിഷ്യതി. അവന്റെ കർമ്മത്തിൽ സപ്തമിയാണ് ഉപയോഗിക്കുന്നത്, അതറിയാമോ? അഹം ത്വാം പശ്യാമി, ഞാൻ നിന്നെ കാണുന്നു. ത്വാം ഏതിനെയാണോ കാണുന്നത് അത് കർമ്മമാണ്. അതിൽ ദ്വിതി ഉപയോഗിക്കുന്നു. രാമഹ കൃഷ്ണം പശ്യതി, രാമൻ കൃഷ്ണനെ കാണുന്നു. ഇപ്പൊ സാറിന് എല്ലായിടത്തും ക്രിയയുടെ കർമ്മത്തിൽ ദ്വിതീയ, സ്നേഹധാതുവിന് മാത്രം സപ്തമിയാണ് ഉപയോഗിക്കുന്നത്. രാമഹ കൃഷ്ണം സ്നിഹ്യതി എന്നല്ല, പിന്നെയോ കൃഷ്ണേ സ്നിഹ്യതി. എന്തുകൊണ്ടാണ് കർമ്മത്തിൽ വരുന്നത്? കർമ്മത്തിൽ സപ്തമി. രാമഹ സീതായാം സ്നിഹ്യതി, രാമൻ സീതയെ സ്നേഹിക്കുന്നു. രാമഹ സീതാം സ്നിഹ്യതി എന്ന് പറയും, പക്ഷേ രാമഹ സീതാം പശ്യതി എന്ന് വരും. എന്താ വ്യത്യാസം വരുന്നത്? അതിന് വിഷയം, വിഷയസപ്തമിയാണ്. സ്നേഹത്തിന്റെ വിഷയമാണ് അവിടെ സീത, അതുകൊണ്ട് സ്നേഹായം. അത് ആ ധാതുവിന്റെ ഒരു പ്രത്യേകതയാണ്. വിഷയസപ്തമി വേറെ ഇതുപോലെ ചില സ്ഥലങ്ങളിൽ വരും. ഭയം അത് ഏതിൽ നിന്നാണോ ഭയക്കുന്നത്. സാറിന ഇച്ഛയ്ക്ക് വരാം, പക്ഷെ എന്നാലും സ്നേഹധാതുവിനെ പോലെ സാർവത്രികമായി ഉപയോഗിക്കത്തില്ല. ഇപ്പൊ ജ്ഞാനം, അതിനും വിഷയമുണ്ട്, പക്ഷെ അത് ദ്വിതീയ തന്നെ വരും. അടുത്തു വരുന്നത് ഏതാണ്? വിശ്വം വഹതീതി വിശ്വവാഹ് ശബ്ദമാണ്. വിശ്വവാഹ് വിശ്വം വഹതി വഹപ്രാപണേ, എല്ലാം കിബന്ധങ്ങളാണ്. വിശ്വത്തെ വഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ വിശ്വവാഹ് കിബന്ധമാണ്. സു വരുന്നു ഹൽഭ്യുദുർഗാസ്യവൃത്തങ്ങൾ സു ലഭിച്ചു പോയി. ഹകാരാന്തോയുടെ സൂത്രം വരും. ഹോട വന്നു, ജസ്തും ചർത്തും വന്നു. വിശ്വവാട്ട് വിശ്വവാട്ട് വിശ്വവാഹു വിശ്വവാഹ, ഹേ വിശ്വവാട്ട് ഹേ വിശ്വവാട്ട് വിശ്വവാഹു വിശ്വവാഹ വിശ്വവാഹം വിശ്വവാഹൗ. ഇവിടെ ഖത്തും വരുന്നില്ല, എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഖത്തും വരാത്തത്? എന്തുകൊണ്ട് ഖത്വം വന്നില്ല? എന്താണ്? വ്യക്തമായി കേൾക്കുന്നില്ല. ഖത്വം എന്തുകൊണ്ട് വന്നില്ല? ദുകാരം ഇല്ലാത്തതുകൊണ്ടാണോ ഖത്വം വരാത്തത്? അതുകൊണ്ടാണോ ഖത്വം എന്തുകൊണ്ട് വന്നില്ല? അതുകൊണ്ടാണോ എന്തുകൊണ്ട് ഖത്വം വന്നില്ല? അതിവിടെ വിധിച്ചിട്ടില്ല. എവിടെ വിധിച്ചിരിക്കുന്നു? ഖത്വം എവിടെയെങ്കിലും വിധിച്ചിട്ടുണ്ടോ? വിശ്വവാഹങ്ങളുടേത് ഖത്വം ഏത് സൂത്രത്തിൽ വിധിച്ചു? ഖത്വം വിധിക്കുന്ന ഏതാണ്? ധാതുർ ധാതുർ ഖ, അതില്ല. പിന്നെയുള്ളത് വാഗ്രഹ മോഷണ വാഷ്ണിഹ, രണ്ടിലും വിധിച്ചിട്ടില്ല. വാഹ് ധാതുവിനും വിധിച്ചിട്ടില്ല. വിശ്വവാഹ് ശസ്സന്നിരിക്കുന്നു. വിശ്വവാഹ് ശസ്സന്നിരിക്കുമ്പോ എത്തിയത് തീർച്ചയുടെ വൃത്തി എന്താണ്? അവർണാദ് ഏജാദ്യോഹോ എത്തിയതുത്യോഹോ ഊഠിച്ച വരെ വൃദ്ധിരേകാദേശകസ്യ. ഇവിടെ എന്ത് വരുന്നു? വിശ്വവാഹ് പരത്തിലെന്തിരിക്കുന്നു? ശസ്തന്നിരിക്കുമ്പോൾ ആദ്യം ഇവിടെ ഒരു സംജ്ഞാസൂത്രം പറയുന്നു. യണസംപ്രസാരണം യണസ്ഥാനേ പ്രയുജ്യമാനോ യഖ് സസംപ്രസാരണ സംജ്ഞകസ്യ. ഇത് സംപ്രസാരണം എന്ന് പറയുന്ന സംജ്ഞയെ വിധിക്കുകയാണ്. സംജ്ഞയുടെ പേരാണ് സംജ്ഞയാണെന്തോന്നു സംപ്രസാരണം. അത് ഏതിനാണ് വിധിക്കുന്നത്? ഇഖ്, ഇഖിന് സംപ്രസാരണം. സാധാരണ സംജ്ഞാസൂത്രങ്ങൾ എല്ലാം പ്രഥമാന്തത്തിലായിരിക്കും, പക്ഷെ ഇവിടെ അതിന് അങ്ങനെയല്ല. ഇവിടെ എന്താണ് പറയുന്നത്? യണഹ ഇഖ്, യണഹ ഇഖ് എന്നാ പറഞ്ഞിരിക്കുന്നത്. യണഹ എന്ന് പറയുന്നത് ഷഷ്ടി. ഈ എണ്ണെന്ന് പറയുന്നത് സ്ഥാനീ കാണിക്കയല്ല. എവിടെയെല്ലാം എണ്ണിന് ഇക്ക് വിരിച്ചിട്ടുണ്ടോ, നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതാ എവിടെയെങ്കിലും എണ്ണിന് ഇക്ക് വിരിച്ച പഠിച്ചിട്ടുണ്ടോ? ഇക്കിന് എണ്ണ് വിരിച്ച പഠിച്ചിട്ടുണ്ട്, തിരിച്ച് പഠിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് സ്ഥലങ്ങൾ. എവിടെയെല്ലാം എണ്ണിന് ഇക്ക് വിരിച്ചിട്ടുണ്ടോ ആ എണ്ണുകളെയൊക്കെ ഇവിടെ ഗ്രഹിക്കുന്ന എണ്ണഹ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നുവെച്ചാൽ ഇവിടെ എണ്ണെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ ഉള്ള എണ്ണിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റു സ്ഥലങ്ങളിലുള്ള എണ്ണാകുന്ന സ്ഥാനികളെ ഗ്രഹിക്കാൻ. അതുകൊണ്ട് ഇവിടുത്തെ എണ്ണ സ്ഥാനിയല്ല ഇത്. എണ്ണിൻ്റെ മറ്റ് ഒരു സ്ഥലത്ത് പറഞ്ഞതിനെ പറയുമ്പോൾ അതിനെ എന്തു പറയും? അനുവാദം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എണ്ണെന്ന് പറഞ്ഞാൽ സ്ഥാനീ എടുക്കാൻ പാടില്ല, ഇത് അനുവാദമാണ്. ഇല്ലെങ്കിൽ എണ്ണ ഷഷ്ടിയും താഴെയുണ്ട്, അതിനെ സ്ഥാനീ എടുക്കണം. ഏത് സൂത്രപ്രകാരം? ഷഷ്ടി സ്ഥാനയോഗ. പക്ഷെ അനുവാദേ പരിഭാഷാണാം അനുപസ്ഥിതേഹി, അനുവാദങ്ങളിൽ പരിഭാഷകൾ പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് എണഹ എന്ന് പറയുന്ന ഇവിടെ ഷഷ്ടിയന്തമാണെങ്കിലും ഇവിടെ സ്ഥാനഷഷ്ടിയായിട്ടെടുക്കരുത്. പിന്നെ എണഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അനുവാദമാണ്. എന്തിനു പറഞ്ഞു? ഇക്കിനെ വിശേഷിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുള്ള ഇക്ക്? എണ്ണിന്റെ സ്ഥാനത്ത് ആദേശമായി വരുന്ന ഇക്കിന് സംപ്രസാരണ സംജ്ഞയുണ്ട്. എണ്ണിന്റെ സ്ഥാനത്ത് ഇക്ക് ആദേശമായിട്ട് വന്നാൽ എങ്ങനെ വരും? യകാരത്തിന് എന്ത് വരും? ഈ വരും. വകാരത്തിനോ? ഋകാരത്തിന്? ഋകാരത്തിന്? അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ. എന്ന് വെച്ചാൽ ഇതിൽ നോക്ക് മനസ്സിലാകാം, ഇഗോ എണചി എന്ന് പറയുന്നതിന് വിപരീതമായിട്ടും വരാം. ഇഗോ എണച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നത്? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരും, അതിന് വിപരീതമായി എണ്ണിന്റെ സ്ഥാനത്ത് ഇക്കും വരാം. അങ്ങനെയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങനെ വരുന്ന ആ ശബ്ദങ്ങൾക്ക് വരുന്ന പേരാണെന്ത്? സംപ്രസാരണം. അപ്പൊ ഇഗോ എണച്ചി എന്ന് പറയുന്നിടത്ത് സംപ്രസാരണ സംജ്ഞ ഏതിനാണുള്ളത്? അവിടെ ഏതിനാണ് സംപ്രസാരണ സംജ്ഞ ഉള്ളത്? അവിടെ ഒന്നിനുമില്ല. എന്തുകൊണ്ട്? അവിടെ എണ്ണിന്റെ സ്ഥാനത്ത് ഇക്ക് വിധിച്ചിട്ടില്ല. അവിടെ എന്തിനെന്ത് വിധിച്ചോ? ഇക്കിന് എണ്ണ് വിധിച്ചു. ഇവിടെ തിരിച്ചാ പറഞ്ഞിരിക്കുന്നു, എണ്ണിന് ഇക്ക് വിധിച്ചു കഴിഞ്ഞാൽ സംപ്രസാരണം വരും, ഇക്കിന് എണ്ണ് വിധിച്ച വരുമോ? ഇല്ല. അവിടെ അങ്ങനെ ഒരു ആദേശമേ ഇല്ലല്ലോ. അപ്പോ എണ്ണിന്റെ സ്ഥാനത്ത് ഇക്ക് വിധിച്ചാൽ ആ ഇക്കിന് സംപ്രസാരണ സംജ്ഞ വരും എന്ന് പറയുമ്പോൾ പിന്നെ അറിയണം അങ്ങനെ എവിടെയാണ് വരുന്നത്. അതിനടുത്ത് പറയുന്നു വാഹ ഊട്ട് ഭസ്യ വാഹ സംപ്രസാരണം ഊട്ട്. ഭസ്യ വാഹ ഭസഞ്ഞയുള്ള വാഹ്. ഇവിടെ ഇപ്പൊ അങ്ങനെയാണല്ലോ, വിശ്വവാഹ് ശസന്നിരിക്കുകയാണ്. വിശ്വവാഹ് ശസന്നിരിക്കുമ്പോൾ ഇവിടെ വാഹിന് ബസഞ്ഞയുണ്ട്. ഏത് സൂത്രപ്രകാരം? യജീഭം. അപ്പോ അങ്ങനെയുള്ള വാഹിന് ഊട്ടുവരും. എങ്ങനെയുള്ള ഊട്ട്? സമ്പ്രസാരണമായ ഊട്ടുവരും. സമ്പ്രസാരണമായ ഊട്ട് ഏതിനു വരും? വാഹിന്. അപ്പോ വാഹിനാണ് വിധിച്ചിരിക്കുന്നത്. ഊട്ടിലൊട്ട് അകാരം ഇത്തായിപ്പോ ശേഷിക്കുന്ന എന്താണ്? ഊ. അപ്പോ ഇവിടെ ചോദ്യം വരും, ഈ ഊ എന്ന് പറയുന്ന ഏതിനു വരും? വാഹ എന്ന് പറയുന്നതിന് ഊട്ട് വിധിച്ചു കഴിഞ്ഞാൽ ഊ എന്ന് പറയുന്നത് ഏതിനു വരും? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എണ്ണൻ എണ്ണിന്നു പറഞ്ഞിട്ടില്ല. ഊട്ട് വാക്ക് എന്തുകൊണ്ട് പറഞ്ഞു? സമ്പ്രസാരണം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് വൃത്തി പറഞ്ഞ എന്താണ്? സമ്പ്രസാരണം ഊട്ടെന്ന് പറഞ്ഞു. ഊട്ടിനെ വിശേഷിപ്പിച്ച് എങ്ങനെയുള്ള ഊട്ടായിരിക്കും? സമ്പ്രസാരണം. സമ്പ്രസാരണമായ ഊട്ടെന്ന് പറഞ്ഞാൽ ആ ഊട്ട് ഏതിനെ വരാൻ പറ്റൂ? എണ്ണിനെ വരാൻ പറ്റൂ. എന്തുകൊണ്ട് പറഞ്ഞു? യജ്ഞഃ സമ്പ്രസാരണം. എണ്ണിന്റെ സ്ഥാനത്തേക്ക് വന്നാലേ അതെന്താവൂ? സമ്പ്രസാരണമാകത്തുള്ളൂ. അപ്പൊ സമ്പ്രസാരണമായ ഊട്ട് വിധിച്ചു കഴിഞ്ഞാൽ അത് ഏതിനെ വരത്തുള്ളൂ? എണ്ണിനെ വരും. ഇപ്പൊ ഹാക്കി വരുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറഞ്ഞത്? സമ്പ്രസാരണം ഊട്ട്. ഇപ്പൊ വിശ്വവാഹ് ശസ്സന്നിരിക്കുമ്പോ വാഹ ഊട്ടെന്നുള്ള സൂത്രപ്രകാരം സമ്പ്രസാരണ ഊട്ട് വിധിച്ചപ്പോ ഇപ്പൊ രൂപം എങ്ങനെയായി? വിശ്വ ഊട്ട് വന്നപ്പോ എന്തായി? ഠകാരം പോയി, ശേഷിക്കുന്ന ഊ എവിടെ വന്നു? ബകാരത്തിന് വന്നു. ബകാരത്തിനല്ലേ വന്നത്? ഇപ്പൊ എങ്ങനെയായി? വിശ്വ ഊ, വിശ്വ ഊ ആ ഹസ്. അകാരം പോയി, അവിടെ അകാരം വന്നു. വിശ്വയിലെ അകാരത്തിന് മാറ്റമൊന്നുമില്ല. വിശ്വ വകാരത്തിന് എന്ത് വന്നു? ഊ വന്നു. പരത്തിനെന്തിരിക്കുന്നു? ആ ഹ. ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത സൂത്രം വരുന്നു, സമ്പ്രസാരണാത് ച. സമ്പ്രസാരണാത് അചീപൂർവരൂപ ഏകാദശ സ്യാത്. സമ്പ്രസാരണത്തിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ പൂർവരൂപം എന്നുവെച്ചാൽ പരത്തിലിരിക്കുന്ന അച്ചിന്റെ പൂർവത്തിലുള്ള രൂപം അതേതായിരിക്കും? സമ്പ്രസാരണം. സമ്പ്രസാരണത്തിന്റെ പരത്തിൽ അച്ചിരുന്നാൽ പൂർവരൂപം എന്ന് പറഞ്ഞാൽ പരത്തിലിരിക്കുന്ന അച്ചിന്റെ പൂർവരൂപം അതേതായിരിക്കും? ഏതായിരിക്കും? ഓ. എന്തുകൊണ്ട്? സമ്പ്രസാരണത്തിന്റെ പരത്തിലിരിക്കുന്ന അച്ചിന്റെ പൂർവം സമ്പ്രസാരണമായിരിക്കും. സമ്പ്രസാരണമായിരിക്കുന്ന അച്ഛന്റെ പരത്തിലിരിക്കുന്നതിന്റെ പൂർവം എന്തായിരിക്കും? സമ്പ്രസാരണമായിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? ഊ. അതിന്റെ പരത്തിൽ അച്ചിരിക്കുന്നു. അപ്പോ സമ്പ്രസാരണാത് അച്ചി എന്ന് പറഞ്ഞാൽ ഊവിന്റെ പരത്തിലിരിക്കുന്ന ആ. അങ്ങനെ ഇരിക്കെ പൂർവരൂപം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? പൂർവം എന്ന് പറഞ്ഞാൽ സമ്പ്രസാരണത്തിന്റെ പൂർവം നടക്കരുത്, സമ്പ്രസാരണത്തിന്റെ പരത്തിന്റെ പൂർവം എന്ന് പറയുമ്പോ ഏതാവും? അത് എന്തുവരും? ഏകാദേശമായി വരും. ഇപ്പൊ എന്തായി? വിശ്വ ഊഹ്. വിശ്വ ഊഹ്. ഈ ഊ എന്ന് പറയുന്ന സാധനം എന്താ? ഊട്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഏ സൂത്രം പറഞ്ഞത്? ഏത്യേതത് ഊട്സ് അവർണാദ്. അവർണത്തിൽ നിന്നും ഏചാദ്യോഹോ ഏത്യേതത്യോഹോ. അതിന് രണ്ടും നമ്മൾ ഉദാഹരണം അവിടെ പഠിച്ചു. ഏതൊക്കെയാണ്? അതാണോ അവിടെ പഠിച്ചത്? ഏജാദ്യോഹോ ഏത്യേതത്യോഹോ. അതിന് രണ്ടുദാഹരണം അവിടെ പഠിച്ചു. ഉപേതിയാണോ? പ്ര അതാണോ അവന് പഠിച്ചത്? അവർണാദ് ഏജാദ്യോഹോ ഏത്യേതദ്യോഹോ ആ രണ്ടെണ്ണത്തിനും അതിനെന്തോ അവർണത്തെന്ന് ഏചാദ്യായ ഏതിയും ഏത്തതിയും പരമരിക്കുമ്പോ ഉപൈതി പിന്നെ പിന്നെ എന്താണ് ഉപയേഥത്തെ ഉപയേഥത്തെ പിന്നെ വരുന്നതാണ് ഏത് ഊഢി ഊഠ് അതിനുദാഹരണമാണ് ഇത്. അവർണത്തിൽ നിന്ന് ഊഠ് പരമിരിക്കുമ്പോൾ ഇവിടെ വിശ്വ ഊഹ എന്നിരിക്കുന്നില്ല, ഊഹ എന്ന് പറയുന്ന ഊഠാണ്. എങ്ങനെ വാഹ ഊഠ് പ്രകാരം മിരിച്ച എന്താണ് ഊഠ്? അത് പരമിരിക്കുന്നു. ഇപ്പൊ എന്ത് വരുന്നു? വൃദ്ധി ഏകാദേശമായി വരുമെന്ന് പറഞ്ഞു. അപ്പൊ പൃഷ്ഠ ഊഹ എന്നിടത്ത് അല്ല, അവിടെ വിശ്വ ഊഹ എന്നിരിക്കുന്നിടത്ത് എന്തുവരും? അപ്പൊ എന്ത് ചെയ്തു? വിശ്വ ഊഹ് എന്നിരുന്നിടത്ത് വൃദ്ധി വന്നപ്പോ വിശ്വ ഊഹ് പരത്തിലെന്തിരിക്കുന്നു? ശസ് വിശ്വഹ് അസ് എന്നിരിക്കുന്നിടത്ത് വിശ്വഹ. അവിടെ എന്താ ഉദാഹരണം പഠിച്ചത്? കൂട്ടിന് അവിടെ പൃഷ്ടവുഹ. അവിടെ എങ്ങനെയാണ്? പൃഷ്ഠം മഹതീരി പൃഷ്ടവാട്ട് എങ്ങനെയായിരിക്കും രൂപം? പൃഷ്ടവാഹാണ് ശബ്ദം. ഇതുപോലെ തന്നെ പൃഷ്ഠം മഹതീരി വഹപ്രാവണ എന്ന് പറയും ധാതുവിന്റെ രൂപമാണ്. പൃഷ്ടവാഹിൽ നിന്ന് കിബന്ധമായി പൃഷ്ഠവാഹ് സൂന്നിരിക്കുമ്പോൾ എന്തുവരും? സൂലോപിക്കും. പിന്നെ പിന്നെ എന്ത് വരുന്നു? ഹോഠ വന്നു. ജസ്തും ചർത്തും വരുമ്പോ എന്ത് വരുന്നു? പൃഷ്ഠവാട് പൃഷ്ഠവാട് പൃഷ്ഠവാഹോ പൃഷ്ഠവാഹ പൃഷ്ഠവാഹം പൃഷ്ഠവാഹോ പൃഷ്ഠവാഹ് ശസം തരുന്ന രൂപമാണ് അവിടെ പഠിച്ചത്. എവിടെ എത്തി? അപ്പൊ പൃഷ്ഠവാഹ് പരത്തിലെന്തിരുന്നു? ശസിരുന്നു. അപ്പൊ ഈ സൂത്രം ഒന്ന് എന്താണ്? വാഹ ഊട്ട്. അവിടെയും എന്തോ ഒന്ന് ഇതേ സൂത്രം വാഹ ഊട്ട്. അപ്പൊ പൃഷ്ഠവാഹ് എന്നിരുന്നു. വകാരത്തിന് എന്തോ വന്നു? ഊ വന്നു. പൃഷ്ഠ ഊ ആ ഊ ആന്നിരിക്കുന്നിടത്ത് എന്ത് ചെയ്തു? സമ്പ്രസാരണാച്ച പൂർവരൂപം ഏകാദേശി എന്തായി? പൃഷ്ഠ ഊഹം നിരകുമ്പോ എന്തു ചെയ്തു? എത്തിയത് പൃഷ്ഠൗഹ് ശസ് പൃഷ്ഠൗഹ അതാണ് അവിടെ പഠിച്ചരു. അവിടെ എത്തിയത് പഠിച്ച രൂപം ഇതാണ്. പൃഷ്ഠവാഹ് ശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവചനമാണ് അവിടെ പഠിച്ചത്. ഇവിടെ വേറൊരു ഉദാഹരണം കൊടുത്തതന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ വൃദ്ധി വന്നുകൊണ്ടാണ് വിശ്വഹ പൃഷ്ഠൗഹ എന്ന് പറയുന്നു. അപ്പോ ഇവിടെ എന്തായി? വിശ്വവാഹ് ശസ്സന്നിരുന്നു. ഇവിടുത്തെ വിധിസൂത്രം ഏതാണ്? വാഹവൂട്ട്. അതാണ് മുഖ്യമായ സൂത്രം. അതെന്ത് ചെയ്യുന്നു? ഭസഞ്ജയുള്ളിടത്തെല്ലാം വാഹിനൂട്ടിനെ വിരിക്കുന്നു. ഇവിടെ നമുക്ക് ദ്വിതീയ ബഹുവനത്തിൽ ഭസഞ്ജ ഉള്ളതുകൊണ്ട് വാഹന കൂട്ടി വിധിച്ചു വകാരത്തിന് ഊ വരാൻ കാരണം. എന്തുകൊണ്ടേക്ക് വേണ സമ്പ്രസാരണം എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണിന്റെ സ്ഥാനത്ത് വരുന്ന ഇക്കിനാണ് സമ്പ്രസാരണം. ഇവിടെ ഊട്ട് വെറുതെ ഊട്ടല്ല വിധിച്ചത്, പിന്നെ എന്ത് വിധിച്ചു? സമ്പ്രസാരണമായ ഊട്ട് വിധിച്ചു. അല്ലെങ്കിൽ വാഹ ഷഷ്ടി എന്തമാണ് ഊട്ട് വിധിച്ചു കഴിഞ്ഞാൽ അന്തിമം വരും, അന്തിമമായ അഹകാരത്തിന് വരാം ഊ. ഒന്നുകൂടെ യേസൂത്ത് പ്രകാരം. പക്ഷെ ഇവിടെ പറഞ്ഞു ഊട്ട് എങ്ങനെയുള്ള ഊട്ടാണ്? സമ്പ്രസാരണമായ ഊട്ടെന്ന് പറഞ്ഞാൽ ഏതിനെ വരത്തുള്ളൂ? എണ്ണിനെ വരത്തുള്ളൂ. എണ്ണം എന്ന് പറയുന്ന ഇവിടെ ഏതാണ്? വാ രണ്ടേത് വാഹ എന്നല്ലേ പറഞ്ഞത്? പണിഞ്ഞ് തീരെ മണ്ടനാക്കി കളയായിരുന്നു. അപ്പൊ എന്ത് വരുന്നു? വകാരത്തിന് ഊകാരം വന്നു. പരത്തിൽ എന്തായിരിക്കുന്നത്? ആയിരിക്കുമ്പോ എന്തൊരു സമ്പ്രസാരണാച്ച സമ്പ്രസാരണാത് അച്ചി പൂർവ്വരൂപം എന്ന് പറയുന്നുണ്ട്. അതിനെടുക്കണം സമ്പ്രസാരണത്തെ തന്നെ എടുക്കണം. പൂർവം എന്ന് പറഞ്ഞാൽ പരത്തിന്റെ പൂർവ്വം, സമ്പ്രസാരണത്തിന്റെ പൂർവ്വം എന്നെടുക്കരുത്. ഏകാദേശം വരുമ്പോ ഊ ആ രണ്ടിന്റെ സ്ഥാനത്ത് എന്തുവരും? ഊ വരുന്നു. ഊവിന്റെയും ആയുടെയും സ്ഥാനത്ത് വരുമ്പോൾ വിശ്വ ഊ. ഇവിടെ ഇപ്പോൾ ഊ മാത്രമേ ഉള്ളൂവെങ്കിലും മുമ്പ് ഇതെന്തായിരുന്നു? ഊട്ട്. അനുബന്ധത്തോടുകൂടി ഇത് ഊട്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം പരത്തിൽ ഊട്ടില്ല, പിന്നെ എന്താ ഉള്ളത്? ഊ. പക്ഷേ അവിടെ ഊട്ടെന്ന് പറയുന്നതിന് ഠകാരം ഇത്തായി നിർദ്ദേശിച്ചത് ഏത്യേത ത്യൂട്സു എന്ന് പറയുന്നിടത്ത് ഊട്ടെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ടിത്തല്ല ഇത്. ഇതെന്താണ്? ഇത് എത്രാമത്തെ ടകാരമാണോ? അത് ടിത്തല്ല. ടിത്തെന്ന് പറയുന്ന ഏതാണ്? ആദ്യത്തത്. ഇത് വട്ടത്തിലിട്ട ഇട്ട. മറ്റത് അരിവാൾ ട. അങ്ങനെയൊക്കെ ചില ടകൾ പലതുണ്ട്. വട്ടത്തിലിട്ട ട, അരിവാൾ ട, യെസ് ട, ചുറ്റിക്കെട്ടിയിട്ട. എല്ലാ കൂട്ടത്തിൽ രണ്ടാമത്തെ ആളാണ്. അപ്പോ ഇതെന്തിന് പറഞ്ഞു? എത്തിയത് ഊട്സു എന്ന് പറയുന്നിടത്ത് ഇതിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ന് പറഞ്ഞു. ഊട്സു ഇവിടെ വരുന്ന ഊട്ടാണ്. അത് ഠിത്തായതുകൊണ്ട് ഊട്ട് എന്ന് പറയുന്നിടത്ത് ഇതിനഗ്രഹിക്കണം. അതുകൊണ്ട് ഏത്യേത ത്യൂട്സു പ്രകാരം ഇവിടെ ഊട്ട് പരമിരിക്കുന്നുണ്ട്. അവർണത്തിന്റെ പരത്തിൽ ഊട്ടിരുന്നാൽ വൃദ്ധി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആയുടെ പരത്തിൽ ഊ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്തു? ഇവിടെ വൃദ്ധി വന്ന് ഔ പരത്തിൽ ഹ വിശ്വഹ വിശോഹ് എന്നാണ്. ഹ ആ ഹ് അസ് വിശൂഹസ് വിശൂഹസ് സകാരത്തിന്റെ ഉത്തരസർഗം വന്നപ്പോ വിശൂഹ ബസഞ്ഞടത്ത് എല്ലായിടത്തും ഇത് തന്നെ പ്രക്രിയ. എല്ലായിടത്തും വിശ്വവാഹന്നിരിക്കും, ഊട്ട് വരും, പൂർവരൂപം വരും, ഏത്യത ത്യൂട്സുപ്രകാരം വൃദ്ധി വരും. വിശൂഹ വിശൂഹ വിശൂഹോഹോ വിശൂഹാ വിശ്വഹി വിശൂഹോഹോ എല്ലായിടത്തും എന്തുവരും? കാരണം ശസ് ങേ ങസി ങസ് ഓസ് ആ ങീ എല്ലായിടത്തും എന്താണ്? ബസഞ്ജയുണ്ട് എല്ലായിടത്തും. വാഹന വാഹ ഊട്ട് ഊട്ട് വരുന്നു. സമ്പ്രസാരണാച്ച പൂർവരൂപം വരുന്നു. എല്ലായിടത്തും വൃദ്ധി വരുന്നു. വിശ്വഹ അങ്ങനെ വരും. സപ്തമിയിൽ മാത്രം എന്തുവരും? വിശ്വവാ സൂന്നിരിക്കുമ്പോൾ ഹോഢാവുന്നു. പിന്നെ പിന്നെ ജസ്തും വന്നു. പിന്നെ ജസ്തും വന്നു കഴിഞ്ഞാൽ സിദ്ധുട്ട് ചേർത്തും വീണ്ടും ചേർത്തും വിശ്വപാട്ട് തേസു ഡഹസിദ്ധുട്ട് വരാത്ത വർഷത്തിൽ വിശ്വവാട്സും. അപ്പൊ ഈ വിശ്വവാട്ട് ശബ്ദം പോലെയാണ് ഏത് ശബ്ദം വരുന്നത്? തൃഷ്ട വാട്ട്. അപ്പൊ എങ്ങനെയാ അതിന്റെ രൂപങ്ങൾ പറയുന്നത്? എങ്ങനെയാ പറയുന്നു? വിശ്വവാഹ എന്നാണോ? വിശ്വാഹ എന്നാണോ? വിശ്വ വിശ്വഹ എല്ലായിടത്തും ഇത് വരില്ലേ? വിശ്വഹ വിശ്വ അവിടെ സമ്പ്രസാരണം വരുമോ? എന്തുകൊണ്ട്? ബസഞ്ഞയില്ല. പിന്നെ അവിടെ എന്താ വരുന്നത്? സൂത്രം ഹോഡ, പിന്നെ ജസ്തും, പിന്നെ പിന്നെ ജസ്തും വന്ന് പിന്നെ എന്തോരും വരില്ല. വിശ്വവാഢ്യാം വിശ്വവാഢ്യ ഇതുപോലെ പൃഷ്ടവാ എങ്ങനെ ഒരു രൂപം ൂട്സു എന്ന് പറയുന്നിടത്ത് ഈ പ്രക്രിയ അവിടെ പറഞ്ഞാൽ അവിടെ മനസ്സിലാവും. പലതിൽ ശസ്തു വരുന്നു, വാഹിനോട്ടു വന്നു, സമ്പ്രസ്ഥാന അശപ്രവരവും വന്നു, അവിടെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഇവിടെ പറഞ്ഞാലേ മനസ്സിലാവും. തുഷ്ടവ ശകടവ ശകടത്തെ വഹിക്കുന്നവൻ, ഭാരവ ഭാരത്തെ വഹിക്കുന്നവൻ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കേട്ടില്ല. അതും ഇതുമായിട്ട് ബന്ധമില്ല, അത് നിർവഹണമല്ല. അത് പറയുന്നത് എന്താണ്? കാളകളെയും മറ്റും മെരുക്കുന്നതിന് വേണ്ടി അതിൻ്റെ കഴുത്തിൽ കെട്ടിയിടുന്ന തടി പുഷ്ടം എന്ന് പറയുന്നു. കാള, കഴുത, നുക്കം. നുക്കം എന്ന് വെച്ചാൽ വച്ചൊഴുന്നതല്ല, അതിനെ മെരുക്കാൻ വേണ്ടിയിട്ട്. അതിനെ വഹിക്കുന്നവൻ കാള. കോവർ കഴുതകളുടെ പുറത്ത് വയ്ക്കത്തില്ലേ ഭാരം, ഞാൻ പറഞ്ഞിട്ടല്ലേ മുമ്പ്. അതുപോലെയുള്ള ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നവന്മാരെല്ലാം പൃഷ്ടവാട്ടുകളാണ്. അങ്ങനെയല്ല, അത് കാണാം. ഇത്ര നിങ്ങളുള്ള ഒരു തടി കഷ്ണം കാളയുടെ കഴുത്തിൽ കെട്ടി ചിലപ്പോൾ താഴോട്ടിട്ടയ്ക്കും. അപ്പൊ അത് അതും വലിച്ചുകൊണ്ട് നടക്കും. അപ്പൊ അതിന് ഇഷ്ടം പോലെ നടക്കാൻ പറ്റില്ല, ഓടിപ്പോകത്തില്ല. മുകളിലും വയ്ക്കാറുണ്ടെന്നാ പറയാം. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ കഴുത്തിൽ കെട്ടി താഴോട്ടിട്ടിരിക്കുന്നതാണ്, വടക്കേ ഇന്ത്യയിൽ വലിയ കാളയുടെയും പശുവിൻ്റെയും. അപ്പൊ അതും ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും. അപ്പൊ അതിന് കുനിഞ്ഞ് പുല്ല് തിന്നാൻ പറ്റും, തല ഉയർത്തി ഓടാൻ പറ്റില്ല. പണ്ടത്തെ ട്രെയിനിങ് അതുപോലെ തന്നെ കലാപനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുകൊടുക്ക. ശരിക്കും കലാപനി എന്ന് പറഞ്ഞാൽ എന്താ? അന്തമാൻ. കലാപനി സിനിമ ഉണ്ടോ? കണ്ടില്ല. പിന്നെ എന്നാ പിന്നെ അത് പറയുന്നത്? ഞാൻ വിചാരിച്ച് അത് കണ്ടിട്ടാ പറയുന്നതെന്ന്. ശാന്തി ശാന്തി.